സൂത്രം 21 ദർശനാച്ച ദർശയതു ചശ്രുതി പരസ്യൈവ ബ്രഹ്മണോ ദേഹാദിഷു ഉപാധിഷു അന്തരനുപ്രവേശം പുരശ്ചക്രേതിപതഃ പുരശ്ചക്രേ ച ദുഷ്പതഃ പുരസ്സ പക്ഷീ ഭൂത്വാ പുരപുരുഷ ആമിശ ബ്രദർ നിധി പുരശ്ചക്രേതിപതഃ ആദ്യം രണ്ടു കാലുള്ള ജീവികളെ സൃഷ്ടിച്ച് മനുഷ്യരെയും മറ്റും പുരശ്ചക്രേ ചതുഷ്പഥ അതുപോലെ നാലുകാലുള്ള ജീവികളെ സൃഷ്ടിച്ച് പുരസ്സ പക്ഷീഭൂത്വ ഒരു പക്ഷിയെപ്പോലെ ആ പരമാത്മാവ് തന്നെ സൂക്ഷ്മ ശരീരിയായി പുരുഷനായി പുര ആവിശ ആ ശരീരത്തെ പ്രവേശിച്ചു പുരഹ പുരം ശരീരം അതിൽ പ്രവേശിച്ചതുകൊണ്ട് പുരുഷനായി ഇപ്പൊ പുരത്തെ സൃഷ്ടിച്ചിട്ട് പുരത്തിൽ പ്രവേശിച്ച് പുരുഷനായി സൂക്ഷ്മരൂപിയായി പ്രവേശിച്ചു എന്ന് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താ പറയുന്നത്? പരബ്രഹ്മം തന്നെയാണ് ദേഹാദി ഉപാധികളിൽ പ്രവേശിച്ചിരിക്കുന്നത് ആണ് ദർശയതി ചശ്രുതി പരസീവ ബ്രഹ്മണോ പരബ്രഹ്മം തന്നെയാണ് ദേഹാദിഷു ഉപാധിഷു അന്തരനു പ്രവേശം ദേഹാദി ഉപാധികളുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു പരബ്രഹ്മം തന്നെ. ഇനി അനേന ജീവനാത്മനുപ്രവിശ്യ ഇതിജാതം പറഞ്ഞു. ജീവാത്മരൂപത്തിൽ ഈ ശരീരങ്ങളിൽ പ്രവേശിച്ചിട്ട് തസ്മാദ്യുക്തമേത് അത ഏവച്ച ഉപമാ സൂര്യകാധിപത് ഇതി. അതുകൊണ്ട് മുമ്പ് പറഞ്ഞത് അതേ വെച്ച ഉപമാ സൂര്യകാധിപത് എന്ന് പറയുന്നത് ശരിയാണ്. പരമാത്മാവ് തന്നെയാണ് ശരീരത്തിൽ പ്രവേശിച്ചത്. തസ്മാ നിർവികൽപക ഏകലിംഗമേവ ബ്രഹ്മ നൗഭയലിംഗം വിപരീതലിംഗം ചേതി സിദ്ധം. അതുകൊണ്ട് ഈ അധികരണത്തിന്റെ സിദ്ധാന്തം പറയും. നിർവികൽപമായിരിക്കുന്ന നിർഗുണമായിരിക്കുന്ന ഏകലിംഗമേവ ബ്രഹ്മം. നിർഗുണം എന്ന് പറയുന്ന ഏകസ്വരൂപമാണ് ബ്രഹ്മത്തിന്. നൗഭയലിംഗം നിർഗുണവും സഗുണവുമല്ല, രണ്ടും കൂടി ചേർന്നതല്ല വിപരീതലിംഗം. നിർഗുണവും സഗുണവും എന്ന പരസ്പര വിരുദ്ധ സ്വഭാവത്തോടു കൂടിയതുമല്ല സിദ്ധം. ഇത് സിദ്ധാന്തം. അത്രക്കേച്ച് ദ്വേ അധികരണേ കൽപ്പയന്തി. ഭാഷകാരന് മുമ്പ് വ്യാഖ്യാനിച്ചിരുന്നവർ ഇത്രയും സൂത്രങ്ങളെ രണ്ടധികരണമായിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ ഒരു അധികരണം എന്ന് പറയുമ്പോൾ ഒരു വിഷയം ചർച്ച ചെയ്യുന്നു, രണ്ടധികരണമാകുമ്പോൾ അവിടെ രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് വരും. സ്ഥാനതോപി പരസ്യ ഉഭയലിംഗം സർവത്ര ഹി അവിടെ മുതൽ പ്രകാശവച്ച ഐവർത്ഥ്യ അവയർത്ഥ്യ വരെ ഒരു അധികരണമായും അത് കഴിഞ്ഞ് വേറൊരു അധികരണമായും ഇങ്ങനെ രണ്ടധികരണമായി രണ്ട് ആശയങ്ങൾ പറയുന്നു എന്ന് ചിലർ വ്യാഖ്യാനിച്ചു. അത് ശരിയില്ലെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അതേത് വ്യാഖ്യാനമാര് വ്യാഖ്യാനിച്ചു എന്ന് നമുക്കറിയില്ല. ഭാഷ്യകാരൻ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ മുമ്പ് അങ്ങനെ ആരോ വ്യാഖ്യാനിച്ചു. പ്രഥമം താവത് കിം പ്രത്യസ്തമിത അശേഷ പ്രപഞ്ച ഏകാകാരം ബ്രഹ്മ ഉദപ്രപഞ്ചവത് അനേകാകാരോപേതമിതി. അതിലാദ്യത്തെ അധികരണത്തിലെ പ്രശ്നം ഇതാണ്, ബ്രഹ്മം നിർവികൽപകമാണോ അതോ സവികൽപകമാണോ? അതാണ് പ്രത്യസ്തമിത അശേഷ പ്രപഞ്ചം. അശേഷ പ്രപഞ്ചവും അസ്തമിച്ചതായ ഏകാകാരം ബ്രഹ്മ, ഏകസ്വരൂപമാണോ ബ്രഹ്മം? ഉത പ്രപഞ്ചവത് അനേകാകാരോപേതം. ഈ പ്രപഞ്ചത്തെ പോലെ തന്നെ നാനാകാരങ്ങളോടുകൂടിയതാണോന്ന് ഒരു പക്ഷം. അത് ആദ്യത്തെ അധികണ്ഡത്ത് ദ്വിതീയന്ത് സ്ഥിതി പ്രത്യസ്തമിത പ്രപഞ്ചത്തേക്കും സല്ലക്ഷണം ബ്രഹ്മ ഉദ ബോധലക്ഷണം ഉദ ഉഭയലക്ഷണം. അപ്പോ ബ്രഹ്മത്തെ നിർഗുണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ സസ്വരൂപമാണോ അതോ ബോധസ്വരൂപമാണോ അതോ സത്ത് ബോധ ഉഭയസ്വരൂപമാണോ, ഇതാണ് അടുത്ത അധികരണത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാണ് ദ്വിതീയന്ത് സ്ഥിതി പ്രത്യസ്തമിത പ്രപഞ്ചത്വം. പ്രപഞ്ച നിർമുക്തമായ നിർവികൽപകമായ ബ്രഹ്മമാണെന്ന് സിദ്ധിച്ചാൽ കിം സല്ലക്ഷണം ബ്രഹ്മ, ബ്രഹ്മം സത്സ്വരൂപമാണോ ഉത ബോധലക്ഷണം അതോ ബോധസ്വരൂപമാണോ ഉത ഉഭയലക്ഷണം അതോ സത് ബോധ ഉഭയസ്വരൂപമാണോ ഇതാണോ. അത്ര വയം വതാമ. ഇങ്ങനെ രണ്ട് പ്രകരണം ആയി തിരിച്ച് ഈ സൂത്രങ്ങളെ മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഷകാരൻ പറയുന്നു എന്റെ അഭിപ്രായം ഇതാണ്. എന്താണ്? സർവദാപി അനർത്ഥയ്ക്കും അധികരണാന്തരാരംഭസ്യ, നമ്മളീ ചേരുന്നത് ശരിയല്ല. ഇവിടെ രണ്ട് അധികരണങ്ങൾ ഉണ്ടാക്കിയത് ശരിയായ കാര്യമല്ല, അത് അനർത്ഥകമാണ്. സർവദാപി ഏത് തരത്തിൽ ആലോചിച്ചാലും ശരി, അനർത്ഥയ്ക്കും അനർത്ഥകമാണ്. അധികരണാന്തര ആരംഭസ്യ, മറ്റൊരു അധികരണത്തെ ഉണ്ടാക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഇതി താവത് അനേകലിംഗത്വം പരസ്യബ്രഹ്മണോ നിരാകർത്തവ്യം ഇത്യം പ്രയാസ തത്പൂർവേണൈവം നസ്ഥാനതോപീത്യനേന അധികരണേന നിരാകൃതമിതി ഉത്തരം അധികരണം പ്രകാശവച്ചി ഏത് വ്യർത്ഥമേവ ഭവേ. ഇത് ബ്രഹ്മം ഏകരൂപമാണോ? അനേക രൂപത്തിലല്ല. ഇത് വ്യക്തമാക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ആദ്യ അധികരണം കൊണ്ട് തന്നെ സാധിക്കാം. എന്ന സ്ഥാനതോപി എന്ന സൂത്രത്തിൽ തുടങ്ങി ആരംഭിക്കുന്ന അധികരണം കൊണ്ട് തന്നെ സമർത്ഥിക്കാം ബ്രഹ്മം നിർവികൽപകമാണ്. അതിനുവേണ്ടി പ്രകാശവച്ച എന്നൊരു അധികരണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് അവർ ചെയ്തത്, അത് ആവശ്യമില്ലാത്തതാണ്. രണ്ടും കൂടെ ചേർത്ത് ഒരു അധികരണമാക്കുക. അവിടെ ആശയം ഇതാണ്, ബ്രഹ്മം നിർവികൽപകമാണ് എന്ന്. ഇതാണ് തന്റെ അഭിപ്രായം എന്നാണ്. ഇനി തവത് അനേകലിംഗത്വം പരസ്യബ്രഹ്മണോ നിരാകർത്തമേ. അനേകലിംഗത്വം പരബ്രഹ്മത്തിൽ നിഷേധിക്കുകയാണ് വേണ്ടതെങ്കിൽ ഇത്യവും പ്രയാസ ഇത്യം പ്രയാസ ഇതാണ് ഇവിടുത്തെ യത്നം ഉദ്യമം എന്നാണെങ്കിൽ പ്രയാസം യത്നം. തത് പൂർവേണൈവ എന്ന സ്ഥാനതോപീത്യനേന അധികരണേന നിരാകൃതം. പൂർവ്വ അധികരണം കൊണ്ട് തന്നെ സാധിച്ചു ബ്രഹ്മം നിർഗുണമാണെന്നുള്ള കാര്യം സാധിച്ചു. അവിടെ അനേകലിംഗത്വം നിരാകരിക്കപ്പെട്ടു. ഇതി ഉത്തരം അധികരണം പ്രകാശവച്ചെന്ന് തുടങ്ങിയ അധികരണം ഏത് വ്യർത്ഥമേ ഉപയോഗ വ്യർത്ഥമായി തീരും. പുറമുണ്ട് സാധിക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ. ബ്രഹ്മം നിരാകാരമാണ് എന്നുള്ളത് എന്നുവച്ച സല്ലക്ഷണമേവ ബ്രഹ്മ ന ബോധലക്ഷണം ഇതി ശക്യം വക്തം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സല്ലക്ഷണം ബോധലക്ഷണം ബ്രഹ്മസസ്വരൂപമാണോ ബോധസ്വരൂപമാണോ ഇത് നിശ്ചയിക്കാനാണ് ബാക്കിയുള്ള ഭാഗവും. അത് ശരിയല്ല. ബ്രഹ്മം സത്സ്വരൂപമാണോ ബോധസ്വരൂപമല്ല അങ്ങനെ പറയാൻ കഴിയത്തില്ല. സല്ലക്ഷണമേവ ബ്രഹ്മ ന ബോധലക്ഷണം ഇതി ശക്യം നമത്ത് അങ്ങനെ പറയാൻ കഴിയത്തില്ല. ബ്രഹ്മസത്താണ് ബോധമല്ല എന്ന് സിദ്ധാന്തം പറയുന്നു, തന്റെ സിദ്ധാന്തം പറയുന്നു. വിജ്ഞാനഘന ഏവ ഇത്യാദി ശ്രുതി ഉയർത്തി പ്രസംഗം. ബ്രഹ്മം ബോധസ്വരൂപമല്ലെങ്കിൽ വിജ്ഞാനഘനം എന്നെന്തിനു പറഞ്ഞു? വിജ്ഞാനീക സ്വരൂപം എന്നാണ്. ബ്രഹ്മം ബോധസ്വരൂപം എന്ന് തന്നെ പറയേണ്ടി വരും. കഥം വാ നിരസ്ത ചൈതന്യം ബ്രഹ്മ ചൈതന്യസ്യ ജീവസ്യ ആത്മത്വേന ഉദ്ദേശ്യത. മാത്രമല്ല ബ്രഹ്മം വിജ്ഞാനസ്വരൂപമാണോ അറിവാണോ എന്നെല്ലാം പറയുന്നത് ജീവന്റെ അനുഭവം വെച്ചുകൊണ്ടാണ്. ആത്മാ എന്ന് തന്നെ അറിയുന്നത് ഒരാൾ, ഒരു ജീവൻ ആത്മാ താൻ തന്നെ അറിയുന്നത് ബോധമായിട്ടാണ്, അറിവായിട്ടാണ്. താൻ എന്ന് പറഞ്ഞാൽ അവസാനം ചെന്ന് എത്തിച്ചേരുന്നത് തൻ്റെ തന്നെ ബോധത്തിലാണ്, വേറെ എവിടെ എത്തിച്ചേരും? താനെന്നുള്ള അനുഭവം ശരീരത്തിൻ്റെതാണോ അല്ല അവിടെ തൻ്റേതെന്നറിയുന്നു. അവസാനം ബോധം താനാണ് എന്നെത്തിച്ചേരുന്നു. തൻ്റേതെന്ന് എവിടെയൊക്കെ വരുന്നു അതിനെല്ലാം നിഷേധിച്ചിട്ട് അന്ധകരണം ഉൾപ്പെടെയുള്ള തൻ്റേതെന്നുള്ള ബുദ്ധിയെ നിഷേധിച്ചാൽ അവസാനം താൻ എന്നുള്ള അറിവ് ചെന്ന് എത്തിയിരിക്കുന്നത് ബോധത്തിലാണ്. ബാക്കി എല്ലായിടത്തും അതിനെ നിഷേധിക്കാൻ പറ്റും. തൻ്റേതെന്നുള്ള ബോധം അവിടെ എല്ലാം വരും. താനെന്നുള്ള ബോധം വന്നാലും ശരീരത്തിലും ശരീരധർമ്മങ്ങളിലും അന്ധക്കരണം അന്ധക്കരണധർമ്മത്തിലെല്ലാം താൻ തൻ്റേത് രണ്ടും വരാം. പക്ഷെ അതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ അവസാനം ചെന്നെത്തിയിരിക്കുന്ന അറിവിലാണ്. അതുകൊണ്ട് ആത്മാ ബോധമാണെന്ന് പറയും. അനുഭവത്തെ ആശ്രയിച്ച് പറയുന്നു. പിന്നെ ചൈതന്യത്തെ നിഷേധിച്ച് കേവലം സത്താണ് എന്നെങ്ങനെ പറയാൻ കഴിയും? കഥം വാ നിരസ്ത ചൈതന്യം ബ്രഹ്മ. ചൈതന്യത്തെ നിഷേധിച്ചു കഴിഞ്ഞതായ ബ്രഹ്മത്തെ ചേതനസ്യ ജീവസ്യ ആത്മത്വേന ഉപദിശേത്. ഈ ചേതനായിരിക്കുന്ന ജീവന്റെ ആത്മത്വേന സ്വരൂപത്വേന, ജീവന്റെ സ്വരൂപമായിട്ട് എങ്ങനെ ബ്രഹ്മത്തെ പറയാൻ പറ്റും? ചൈതന്യത്തെ നിഷേധിച്ച ജീവന്റെ സ്വരൂപം ബ്രഹ്മമാകുന്നത് അത് ചൈതന്യമായതുകൊണ്ടാണ്. ബ്രഹ്മം എന്ന് കേൾക്കുമ്പോൾ അതൊരു കടുത്ത വാക്കാണ്, അതിന് വേറെന്തോ അർത്ഥമുണ്ട് എന്നും ധരിക്കേണ്ട കാര്യമില്ല. ബോധം അത് തന്നെയാണ്, അറിവ് അത് തന്നെയാണ് ബ്രഹ്മം. ബോധലക്ഷണമേവ ബ്രഹ്മ ന സല്ലക്ഷണം ഇത് ശക്യം വെക്കും. ഇനി മറിച്ച് പറയണം, അങ്ങനെയാണെങ്കിൽ ബോധമാണ് ബ്രഹ്മം, സത്തല്ല എന്ന് പറഞ്ഞാലോ? കാരണം ഈ പറയുന്നതനുസരിച്ച് ആത്യന്തികമായി ബോധം, അറിവ് അങ്ങനെയാണ് ബ്രഹ്മത്തെ അറിയുന്നത്. പിന്നെ സത്തായിട്ട് എന്തിനു സ്വീകരിക്കണം? അത് ശരിയല്ലെന്നാണ്. വിബോധലക്ഷണമേവ ബ്രഹ്മ എന്ന സല്ലക്ഷണം വിശക്യം വെക്കും. ഇവിടെ എന്തിനും അനുഭവം പോരല്ലോ, അനുഭവം കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയില്ല. ശരിക്കും സത് ആണ് എന്നുള്ളതിനും അനുഭവം തന്നെയാണ് മുഖ്യം. അസ്ഥി അസ്മി എന്ന അസ്തിത്വത്തെ അറിയുന്നു. അപ്പോൾ അവിടെയും അനുഭവം തന്നെ സത്താണ് ബ്രഹ്മം എന്നറിയുന്നതിന് മുഖ്യമായ വിലമ്പോ അത് തന്നെ. പക്ഷെ ഭാഷകാരൻ പറയുന്നു, ശ്രുതി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്നാണ്. കാരണം അതിനാണ് പ്രാമാണ്യം കൂടുതൽ. അനുഭവത്തെ എല്ലായിടത്തും പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഭ്രാന്തിയും വരാം, സംശയമാകാം, ഇതെല്ലാം സംഭവിക്കാം. ശ്രുതി എന്ന് പറഞ്ഞാൽ തകരാറില്ല. അതുകൊണ്ടാണ് അസ്തിത്വ ഉപലബ്ധവ്യ എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആത്മാ സത്സ്വരൂപമാണ്. ശ്രുതി പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഈശ്വരൻ പറഞ്ഞത്. ഭാഷകാരം പറയുന്നതനുസരിച്ച് ഈശ്വരൻ പറഞ്ഞതാണ് അസ്ഥി സത്താണ് ബ്രഹ്മം. ഈശ്വരൻ പറഞ്ഞ പിന്നെ അതിന് മാറ്റമില്ലല്ലോ, ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. ശ്രുതി പ്രമാണത്തെ ആശ്രയിച്ച് പറയും. അല്ല അസ്ഥി എന്നറിയുന്നത്. തന്റെ അനുഭവത്തെ, തന്നെക്കുറിച്ചുള്ള തന്റെ അനുഭവത്തെ വിശകലനം ചെയ്ത് അപഗ്രഥിച്ച് ഒരാൾ എത്തിച്ചേർന്നതാണ് അഹം അസ്മി, ഞാൻ സത്തയാണോ എന്ന്. ഇതൊരു വ്യക്തിയുടെ അനുഭവമാണ്. ആ അനുഭവത്തെയാണ് വാക്കിലേക്ക് മാറ്റിയപ്പോൾ അത് ശ്രുതിയായത് എന്ന് പറഞ്ഞ അത് അനുഭവത്തിനും യുക്തിക്കും നിരക്കും. പക്ഷെ ശ്രുതി പ്രമാണം തന്നെ മുഖ്യം. ശ്രുതീകഗമ്യത്വ, ശ്രുതിയിൽ നിന്ന് മാത്രമേ ഇതറിയുന്നുള്ളൂ എന്നൊക്കെയുള്ള വാശി പിടിക്കുമ്പോൾ അത് ശ്രുതി പ്രമാണം തന്നെ വരണം. അല്ലെങ്കിൽ ഇത് ഓരോരുത്തരുടെ അനുഭവം തന്നെ അസ്തിത്വവും ലബ്ധവ്യ. ശ്രുതി പറഞ്ഞാലും മനുഷ്യന്റെ അനുഭവമാണ്. തന്റെ അനുഭവത്തെ കുറിച്ച് സന്ദേഹം വരാനുണ്ടോ? തന്റെ അനുഭവത്തെ കുറിച്ച് സന്ദേഹം വരാനുണ്ടോ? എങ്ങനെ? ഇതൊരു വ്യക്തിയുടെ അനുഭവം മാത്രം എടുത്തു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ഞാൻ ഉണ്ടാകുമോ അറിയത്തില്ല, ഉറക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നോ അറിയത്തില്ല എന്ന് സന്ദേഹം വരാൻ. അനുഭവം അത് സത്യമാണെന്ന് പറയുമ്പോൾ അത് അബാധിതം ആണെങ്കിൽ സത്യം. അസ്ഥി അസ്മി എന്നുള്ള അനുഭവം അബാധിതമാണ്. അല്ലെങ്കിൽ പിന്നെ സത്യമേത് അസത്യമാണെന്ന് മനുഷ്യന് ഭ്രമം വരും. ഒന്നിനെ സത്യമൊന്ന് തീരുമാനിക്കാൻ കഴിയാതെ വരും. അസത്യമേതെന്ന് തിരിച്ചറിയാനും ഉപായം വേണം. അല്ലെങ്കിൽ പിന്നെ സത്യം ഏതിനെയും സംശയിക്കാമല്ലോ, സത്യമാണോ അസത്യമാണോ. മരണത്തിന് ശേഷം തന്റെ അസ്തിത്വം മരണത്തിന് ശേഷം അതെന്തിനാ? ഇപ്പം മരണത്തിന് ശേഷമുള്ള കാര്യം എന്തിനാ ചിന്തിക്കാൻ പോകുന്ന ആവശ്യമില്ലാത്ത കാര്യം. അറിയില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? മരണത്തിന് ശേഷമുള്ള കാര്യം അറിയില്ല, അറിയണമെന്ന് വായിച്ചു പഠിക്കുമ്പോഴാണല്ലോ കുഴപ്പം. ശരീരത്തിൽ നിന്ന് ഭിന്നമായല്ലോ ഉപദേശിക്കുന്നത്. ശരീരത്തിൽ നിന്ന് അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭിന്നമാകാമല്ലോ, മരിച്ചിട്ട് ഭിന്നമാകുന്നു. കുറെ കിടക്കുമ്പോൾ അറിയുന്നുണ്ട് എന്തല്ലോ. അതുപോലെ തന്നെ മരണം, മരണശേഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നതാണ് പ്രശ്നം. ജനനത്തിന് മുമ്പും മരണത്തിന് ശേഷവും ചിന്തിക്കാതിരുന്നാൽ വളരെ സംഗതി ക്ലിയറായി. അതൊക്കെ മരണശേഷം എന്താണെന്ന് അറിയാത്ത കാര്യം പിന്നെ എന്തിനാ ചിന്തിക്കാൻ പോകുന്നു? പിന്നെ അത് ചിന്തിക്കുന്നതും എന്താണ്? മരണശേഷമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്റെ ആഗ്രഹ ചിന്തകളാണ്. മരണശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നാ കൊള്ളാം എന്നൊരു ചിന്ത, അതാണ് സ്വർഗവും നിറവും എല്ലാം സൃഷ്ടിക്കുന്നത്. അല്ല മരണത്തിന് ശേഷം ഒന്നും ആർക്കും അറിയത്തില്ല, അതാണ് വാസ്തവം. ആഗ്രഹ ചിന്തകൾ മനുഷ്യന് വരുമ്പോൾ പലതിനെ കുറിച്ചും ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പിന്നെ വ്യക്തമായിട്ട് ആർക്കും സമാനം വരാൻ പറ്റില്ല. കാരണം ഇത്രയൊക്കെ പറഞ്ഞ ശങ്കരാചാര്യരും മരിച്ചിട്ട് തന്ന ആരോടും ഒന്നും പറഞ്ഞില്ല, എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ആരും മരിച്ചിട്ട് വന്നൊന്നും പറയുന്നില്ല, ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നു ഞാൻ പണ്ട് മരിച്ചിട്ട് വന്നതാണ്. എന്നാൽ മരിച്ചിട്ട് വന്നിട്ട് പറയട്ടെ, പിറ്റേ ദിവസം ഇന്നലെ മരിച്ച് ഇന്ന് പറയുക, അങ്ങനൊരു കാര്യമേ സംഭവിക്കുന്നില്ല. ആ പിന്നെ ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ്, വിശ്വാസമാണെങ്കിൽ വിട്ടയ്ക്ക്. വിശ്വാസം വിശ്വാസികളുടെ കാര്യമാണ്, അത് അങ്ങനെ പൊക്കോട്ടെ. അല്ലാതെ പ്രാമാണികമായ അറിവ് ആർക്കുമില്ല എന്ന് പറയുകയാണ്. മരണശേഷം ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെ മനുഷ്യന് വ്യക്തമായ ധാരണയില്ല. ധാരണ ഉള്ളിടത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ബുദ്ധി ഇന്ദ്രിയങ്ങളെല്ലാം വളരെ തയ്യാറായിരുന്നു ഇതിനെയൊക്കെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്ന കാര്യങ്ങളിൽ മനുഷ്യന് യോജിപ്പില്ല. ഉണ്ടോ? ഒരാൾ ദ്വൈതം പറയും, ഒരാൾ ദ്വൈതം പറയും, അത് പറയും, ഇത് പറയും. അത് ബുദ്ധിയൊക്കെ നേരെ നിൽക്കുന്ന സമയത്ത് പിന്നെ മരണശേഷം ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഇല്ലെങ്കിൽ മരിച്ചതിന് ശേഷം പുനർജന്മം എന്ന് പറയുമ്പോൾ വേറൊരു ശരീരത്തിൽ ജനിച്ചിട്ട് സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു വന്നതുപോലെ ഒരാൾ പറയണം അനുഭവം പറയുന്നു. ആ ഞാൻ ഇന്ന ശരീരത്തിൽ മരിച്ചു, ഇപ്പോൾ ഇന്ന ശരീരത്തിൽ വന്നിരിക്കുന്നു, അസന്നിഗ്ധമായി പറയുന്നു. അപ്പൊ അങ്ങനെ പറയേണ്ടി വരുമ്പോൾ എന്തുവരും? പൂർവ്വ ജാഗ്രതകളെല്ലാം ഓർമ്മ വരണം, എല്ലാം പരസ്പര ബന്ധം വരണം. അപ്പൊ അങ്ങനെയൊന്നും മനുഷ്യന് പറയാൻ പറ്റുന്നില്ല. ഇനി ആരെങ്കിലും ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ ഒരു ആഗ്രഹ ചിന്തയാണ്. ഒരാൾ പറയുന്നത് ഞാൻ പൂർവ്വപൂർവ്വ ജന്മങ്ങളിൽ ഇന്ന ഇന്ന ആളായിരുന്നു എന്ന് പറയുന്നതിനും യാതൊരു പ്രാമാണികമായ അതൊന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം ഞാനിപ്പോ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഇരുന്ന് ഞാനിതൊക്കെ സംസാരിക്കുമ്പോൾ ഇത്രയും പേര് സാക്ഷികളാണ്, ഇന്നലെ ഇവിടെ ഇരുന്നവർ, ഉണർന്നിരുന്നവരെല്ലാം എല്ലാവരും സാക്ഷിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോയി ഈ ജാഗ്രതയിൽ നിന്ന് സംസാരിക്കുന്നു. ഇതിന് ഞാൻ മാത്രമല്ല, എല്ലാവരും അത് അംഗീകരിക്കാൻ കാരണം എന്താണ്? ഇതെല്ലാവരുടെയും പ്രമേയമാണ്, എന്റെ മാത്രം പ്രമേയമല്ല. അതേസമയം ഒരാൾ പറയുകയാണ് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്നാരായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഒരു ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പറയുന്ന ആളുടെ ഒരു അഭിപ്രായം മാത്രമാണ്. അതിന് വേറെ ഏതെങ്കിലും പ്രമേയമുണ്ടോ? കഴിഞ്ഞ ജാഗ്രത പോലെ വേറെ ആരുടെയെങ്കിലും അനുഭവത്തിൽ അത് പെട്ടോ? ഇല്ല. കാരണം എന്തായാലും കഴിഞ്ഞ ജന്മത്തിൽ അയാളുടെ കൂടെ അയാൾ ഒറ്റയ്ക്കായിരിക്കില്ല ജീവിച്ചിരുന്നത്. കുറെ പേരെന്തായാലും കാണുമല്ലോ, മനുഷ്യനോ മൃഗമോ എന്തെങ്കിലും അല്ലേ. ഇന്നെന്താ ആരെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തതാ? ഈ ആള് കഴിഞ്ഞ ജന്മത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾക്കും ഓർമ്മ വേണം കഴിഞ്ഞ ജന്മത്തിലെ കാര്യം. മരണത്തിന് ശേഷം ഒരാൾ ജീവിച്ചിരിപ്പില്ലെന്നുള്ളതും മറ്റൊരു സാക്ഷി. മരണത്തിന് ശേഷം അതൊക്കെ അജ്ഞേയ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വയ്യാത്ത കാര്യം. സുഷുപ്തി പോലെ മറ്റവർ കാണുന്നുണ്ടല്ലോ, മറ്റവർ സാക്ഷി. അത് തന്നെ ജാഗ്രതത്തിലാണെങ്കിൽ എന്റെ പൂർവ്വ ജാഗ്രത എനിക്ക് മാത്രമല്ല പ്രമേയം, അനേകം പേരുടെ പ്രമേയമാണ്. അതേസമയം എന്റെ പൂർവ്വ ജന്മമെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അത് ആ ഒരു വ്യക്തിയുടെ മാത്രം അത് തന്നെ. പൂർവ്വജന്മത്തെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങളാണ്? പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നത് പൂർവ്വജന്മ സ്മൃതിയല്ലേ എന്ന് വെച്ചാൽ ആ അനുഭവം, ആ അനുഭവത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അസ്തിത്വവും നാസ്തിത്വം എന്തായാലും അതെന്റെ അനുഭവമായിരിക്കണം, ഇപ്പൊ പറയുന്നതിന്റെ സ്മൃതിയായിരിക്കണം. അതിന് എനിക്ക് സാക്ഷിയായി ആരെയും കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വിശ്വാസം മാത്രമാണ്. ഇല്ലെങ്കിൽ എന്തായാലും ശരി, മരിച്ചിട്ട് വരുന്നയാള് ഒരാളെ കൂടെ കൊണ്ടുവരട്ടെ. എന്താ കഴിഞ്ഞ ജന്മത്തിൽ ആരും മരിച്ചില്ലേ? ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ജീവിച്ചിരുന്നപ്പോ വേറെ ആരും മരിച്ചില്ലേ എന്നെപ്പോലെ? ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട്, ഇന്നുവരാരും കൊണ്ടുവന്നിട്ടില്ല. ഈ പറയുന്നവരാരും തന്നെ ആ നമ്മൾ രണ്ടുപേരും അവിടെ വെച്ച് കണ്ടിരുന്നു എന്ന് പറയാൻ ഒരാളെ കൊണ്ടുവന്നില്ല. അപ്പോൾ വെറും ഒരു ആഗ്രഹ ചിന്ത മാത്രമാണ്, തെളിവില്ല അതിന്. കാരണം പൂർവ്വജന്മത്തിൽ ഞാൻ ജീവിച്ചിരുന്നു എന്ന് പറയണമെങ്കിൽ ഇന്ന് പറയുന്ന സ്മൃതിയായിരിക്കും. അതുകൊണ്ടത് മനുഷ്യന് അജ്ഞേയമായ കാര്യമാണ്. അതെ, തനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഈശ്വരന്റെ തലയിൽ വയ്ക്കും. ഈശ്വരൻ പറഞ്ഞതെന്നോ? അത് ഈശ്വരൻ പറഞ്ഞൊന്നും വേണ്ട, പലരും പറഞ്ഞിട്ടുണ്ട് പൂർവ്വജന്മങ്ങളെ കുറിച്ചുള്ള കഥകളൊക്കെ. ആർക്കും അത് തെളിയിക്കാൻ പറ്റത്തില്ല. പറയാം, പിന്നെ എന്താണ്, പക്ഷെ മനുഷ്യന് വിശ്വസിക്കാം. ഒരു ജന്മത്തിൽ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു. ചിലർ സ്വപ്നം കണ്ടിട്ട് വിശ്വസിക്കും, സ്വപ്നത്തിൽ കണ്ടതല്ല പൂർവ്വജന്മം, അതുകൊണ്ട് പൂർവ്വജന്മം അങ്ങനെ ആയിരുന്നു, സ്വപ്നത്തിൽ കണ്ടത്. അതെല്ലാം ഉണർന്നു വരുമ്പോൾ അസത്യമെന്ന് ബോധിക്കുന്ന കാര്യങ്ങളാണ്. സ്വപ്നമേ അസത്യമാണെങ്കിൽ സ്വപ്നത്തിൽ കണ്ട പൂർവ്വജന്മം അങ്ങനെ സത്യമാകും, ബാധിതമാണ്. അതിനൊക്കെ അസത്യത്വ ബുദ്ധിയാണ് ഉണ്ടാകുന്നു, ഇപ്പോഴില്ല. അതുകൊണ്ട് അതൊക്കെ മനുഷ്യന്റെ വിശ്വാസം മാത്രമാണ്, പ്രമാത്മകമായ അറിവേ അല്ല. വിശ്വസിക്കാം, വിശ്വസിച്ചാൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ ഒരു ജന്മാന്തരങ്ങളിലേക്കൊക്കെ അതൊക്കെ വിശ്വസിച്ചാലേ ആധ്യാത്മികത ഇച്ചിരിപ്പെടും, അങ്ങനെയൊന്നുമില്ല. ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഇവിടെയും ഇപ്പം പറയുന്നത് എന്താണ്, ആത്മാവെന്ന് പറയുന്നത് തൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. അജ്ഞേയമായ ഒരു കാര്യത്തെയല്ല ഇവിടെ ആത്മാവെന്ന് പറയുന്നത്. ഇവിടെ സത്വം എന്ന് പറഞ്ഞാലും അറിവെന്ന് പറഞ്ഞാലും ഗുരുവൻ അറിയുന്ന കാര്യത്തെയാണ് പറയുന്നത്. അതിനെന്തിനാ പരജന്മവും പൂർവ്വജന്മവും ഒക്കെ അതിൻ്റെ ആവശ്യം തോന്നുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ പറയുന്നു, പരലോകത്തെ കുറിച്ചൊക്കെയുള്ള ചിന്ത വന്നത് അത് മനുഷ്യനെ നേരെ നടത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്, ധർമ്മത്തിൽ സഞ്ചരിപ്പിക്കാനും. ഉദ്ദേശ പറഞ്ഞു, പാപം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോവും, പുണ്യം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവും, അതുകൊണ്ട് പാപം ചെയ്യരുത്, പുണ്യം ചെയ്യണം എന്നൊക്കെയുള്ള മനുഷ്യന്റെ സദുദ്ദേശത്തിലാണെന്നൊക്കെ പറഞ്ഞത്. അതല്ലാന്ന് പറയാൻ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വരത്തിന് ധർമ്മത്തിന്റെ മാർഗത്തിൽ വരത്തിന് എങ്ങനെ നടത്തിക്കും? അപ്പോൾ ഒരു സമൂഹ വ്യവസ്ഥിതിയുടെ ഭാഗമാണതൊക്കെ, സമൂഹത്തിന്റെ സുസ്ഥിരത. അത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെയെല്ലാം പറഞ്ഞത് പഴയകാലത്ത്. പിന്നെ അത് മനുഷ്യൻ വിശ്വസിക്കുന്നു. അത് വിശ്വാസം പ്രാമാണികമായ അറിവല്ല, മനുഷ്യന്റെ ഒരു ധാരണ. ശരിയാകാം, തെറ്റാകാം, എന്തുമാകാം, ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം, ഒന്നും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഭാവിയിൽ അത് ശരിയായിക്കൂടെ, അത് നമുക്കറിയില്ല. ശരിയായാൽ ശരിയാകും. അപ്പം അറിവില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് സമ്മതിക്കുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ അറിവില്ലാത്ത കാര്യങ്ങളും അങ്ങനെയാണെന്ന് വിശ്വസിക്കുക, അതും ആകാം, രണ്ടും ആകാം. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ പ്രാമാണികന്മാരായ ആചാര്യന്മാരെല്ലാവരും പറയുന്നു എന്താണ്, അത് പുനർജന്മമുണ്ട്, പൂർവ്വജന്മം, ഭാവിജന്മ എല്ലാം ഉണ്ട്. അതെല്ലാം പറയുന്നതിന് അവരാശ്രയിക്കുന്നത് ശ്രുതിയാണ്, ശ്രുതി പറഞ്ഞതുകൊണ്ട് എന്നാണ്. ശ്രുതി പറഞ്ഞത് അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു ആദ്യം. അതിനെ അംഗീകരിച്ചതിന് ശേഷം പിന്നെ അതിന് യുക്തിയെക്കുറിച്ച് ആലോചിക്കുകയാണ് ഭാഷകാരനും മറ്റും. അതിനെന്താ യുക്തി പറയുന്നത്? യുക്തി എന്ന് പറയുന്നതിനാണ് പല യുക്തികളും പറഞ്ഞിട്ടുണ്ട്. ആ യുക്തി മൊത്തത്തിൽ പറഞ്ഞ ഇതാണ്, എന്താണ്, ഓരോ ജീവിയും ജന്മനാൽ അതിൽ കാണുന്ന സവിശേഷതകൾ, അതാണ് പുനർജന്മത്തിൻ്റെ അടയാളമായി പറയുന്നത്. പക്ഷെ അതൊന്നും ശരിയായ യുക്തിയല്ല. എന്താണ്, താറാവ് വെള്ളത്തിൽ നീന്തുന്നു, കോഴി ചകഞ്ഞ് തിന്നുന്നു, ഇതൊക്കെയാണ് പുനർജന്മത്തിന്റെ അടയാളമായി പറയുന്നത്. അതൊക്കെ പറയുന്നു ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന എന്താണ്, അതാണോ കുട്ടിക്കുരങ്ങൻ എല്ലാം പറയും. ഇതെന്നു വെച്ച് പുനർജന്മം ഇതാണോ? പുനർജന്മത്തെ അംഗീകരിച്ചിട്ടൊരു യുക്തി പറയുന്നു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പുനർജന്മത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത് മറ്റുതരത്തിലും വ്യാഖ്യാനിക്കാം. ഓരോ പ്രാണികളിലും പാരമ്പര്യമായി ഓരോ പ്രാണിക്കും കിട്ടുന്നതാണ്, പരമ്പരയായി വന്നു ചേരുന്നതാണ്. അതിന് അതിൻ്റെ ജീവഘടനയിൽ വരുന്ന ഓരോരോ വിശേഷതകൾ പ്രാണികളിൽ നിന്ന് തലമുറ തലമുറകളിൽ നിന്ന് കടന്നു വരുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഓരോ പ്രാണിയിലും കാണുന്നത്. പരിണാമവാദികളും മറ്റും പറയും അത് പരിണാമത്തിന്റെ ഭാഗമായി വരുന്നതാണ്. എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ പിന്നെ പുനർജന്മത്തെ കൊണ്ടുവരുമല്ല, മറ്റതിന് യുക്തിയുണ്ട്. അങ്ങനെ പറയുമ്പോൾ പരമ്പരയായി വരുന്നതാണ്, ആ പ്രാണികളുടെ ജീനിൽ പരമ്പരയായിട്ട് വരുന്നതാണ്, പരിണാമ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ് ഓരോ ജീവിയുടെയും ഓരോ സവിശേഷത എന്ന് പറയുമ്പോൾ അതിന് സമാധാനം പിന്നെ വിശ്വാസം കൊണ്ടേ പറ്റും. അങ്ങനെയല്ല, പുനർജന്മം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയും. പിന്നെ ഈ പറയുന്നവരെല്ലാം തന്നെ, പുനർജന്മത്തെക്കുറിച്ച് പറയുന്നവരെല്ലാം ഏതു തരം വിശ്വാസികളായാലും ശരി, അവസാനം അവരുടെ അവലംബം എന്ന് പറയുന്നത് ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വേറെ ഒന്നും പറയാനില്ല. ഒരു പുസ്തകത്തിൽ എന്നുവെച്ചാൽ ഈ വർത്തമാന ജീവിതത്തിലെ പ്രത്യക്ഷമായ അനുഭവമോ യുക്തിയോ ഒന്നും എടുത്ത് കാണിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പറയുന്നത് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ ഭൗതികമായ വിഷയങ്ങളിൽ മനുഷ്യൻ പ്രാകൃതമായ അറിവുണ്ടായിരുന്ന ഒരു കാലമാണത്, ഇത്തരം വിഷയങ്ങൾ. അതിനെ പ്രമാണമായി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. വിശ്വാസം എന്നുള്ളതല്ലാതെ ആരും സ്വീകരിക്കാൻ തയ്യാറായെന്ന് വരത്തില്ല. വിശ്വസിക്കാം, വിശ്വാസം മനുഷ്യനുള്ളിടത്തോളം കാലം വിശ്വാസങ്ങളും നിൽക്കും. ഇവിടെ വിചാരമാണ് വിഷയം. ഇപ്പോൾ ഭാഷ്യകാരനും അസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമല്ലേ, എല്ലാവരുടെയും അനുഭവമല്ലേ അസ്മി. പക്ഷേ അനുഭവത്തിൽ പറഞ്ഞാൽ പോരാ, ശ്രുതിയെ കൂടെ പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വരപ്രോക്തം എന്ന് പറഞ്ഞ് സ്വീകരിച്ചോ. അസ്തിത്വത്തെ കുറിച്ചാണ് തന്റെ അനുഭവം, അസ്തിത്വം തന്റെ അനുഭവം എടുക്കുമ്പോഴാണ് മരണത്തിന് ശേഷം തന്റെ അസ്തിത്വം ഉണ്ടോന്ന് ശ്രോതാക്കൾ അതല്ലേ പറയും. മരണശേഷം അജ്ഞേയമല്ലേ, അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു? മരണശേഷം അജ്ഞേയമായിരിക്കും, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇപ്പൊ ഉള്ള കാര്യമല്ലേ ചിന്തിക്കാൻ പറ്റും. അല്ല, മരണത്തിന് ശേഷം ഒരു വ്യക്തിക്ക് അസ്തിത്വം ഇല്ല എന്ന് ഇവർ മറ്റവർ കാണുന്നുണ്ടല്ലോ സ്വാമി. മറ്റവരോട് സുഷുപ്തിയെ കാണുന്നത് പോലെ മറ്റവരോട് മരണത്തെ കാണുന്നുണ്ട്. മരണത്തിന് ശേഷം ആ വ്യക്തിക്ക് അസ്തിത്വം ഇല്ല എന്നുള്ളതേ കാണുന്നുണ്ട്. അപ്പൊ അതെക്കുറിച്ച് അതെങ്ങനെ എന്റെ മരണശേഷം എന്റെ അസ്തിത്വത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റും? മറ്റവരോട് മരണത്തെ കാണുന്നുണ്ടല്ലോ സ്വാമി. അത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഭൗതികമായി ചിന്തിക്കുമ്പോ പരിണാമം സംഭവിക്കുന്നു, അത് വേറെ രൂപാന്തരത്തെ പ്രാപിക്കുന്നു, ഒന്നും പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല. ഇതൊക്കെ വർത്തമാന ജന്മത്തിലെ ചിന്തിക്കാൻ പറ്റും. മറ്റേതെന്താണ്, ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോ അവിടെ അയാൾ പൂർണ്ണമായി ഇല്ലാതായ സന്ദേഹം വരാമല്ലോ സമീക്ഷ. ഈ വാക്ക് ശ്രുതി വാക്കല്ലെന്നോ ഒരു ഈശ്വരപ്രോക്തമല്ലാത്ത ഒരു വ്യക്തിയുടെ അനുഭവം മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ അങ്ങനെ ഇല്ലല്ലോ എന്ന് സന്ദേഹം വരാമല്ലോ. മരണശേഷം എന്ന് പറയുന്നത് ചിന്തിക്കുന്നത് തന്റെ മരണശേഷത്തെ കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ മരണശേഷത്തെ നമ്മൾ എന്താ കാണുന്നത്, അത് ആ എന്താണോ അവിടെ ഉള്ളത് അതിന് രൂപാന്തരം പ്രാപിക്കുന്ന കാണുന്നു. എന്നാലും ആ വ്യക്തി ഇല്ലെന്നും വ്യക്തിയില്ല എന്ന് പറയുന്നത് എങ്ങനെ ഇല്ലാതാകും? ശരീരം മറ്റു രൂപങ്ങളെ പ്രാപിക്കല്ലേ, നശിച്ചു പോകുന്നു. പിന്നെ നമ്മളറിയുന്ന ഈ ബോധം എന്ന് പറയുന്നത്, ആ ബോധം എന്ന് പറയുന്നത് തന്റെ ബോധത്തെ കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പറ്റും, മറ്റൊരാളെ ബോധത്തെ കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ആ ബോധം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിന് രൂപാന്തരം പ്രാപിക്കുന്നു, അത്രയേ നമുക്കറിയാൻ പറ്റൂ. ബാക്കിയെല്ലാം അജ്ഞേയം. ബോധം എന്ന് പറയുന്നത് തന്റെ ബോധമേ തനിക്ക് അനുഭവത്തിന് വരത്തുള്ളൂ, വേറെ ആരുടെയും ബോധം തന്റെ അനുഭവത്തിൽ വരത്തില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? പിന്നെ നമുക്ക് ഊഹിക്കാം, സാധാരണഗതി വരത്തില്ല. ചില ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തൻ്റെ മാനസികമായ സ്ഥിതി വിശേഷം കൊണ്ടൊക്കെ കുറച്ചൊക്കെ അറിയാൻ പറ്റും മറ്റൊരാൾ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് ശരീരം നശിച്ചാലും നശിക്കാതെ ബ്രഹ്മത്തിലല്ലോ. ശരീരം നശിച്ചാലും നശിക്കാതെ, അത് ശരീരം നശിച്ചാലും നശിക്കാത്ത എന്ന് പറയുന്നത് പൂർവ്വജന്മവും പരജന്മത്തെ കുറിച്ചുള്ള സങ്കല്പമുള്ളതുകൊണ്ട്. അങ്ങനെ പൂർവ്വജന്മവും പരജന്മവും ഇല്ല എന്നാണ് പറഞ്ഞു പറഞ്ഞു വരുന്നത്. അവസാനം പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു പൂർവ്വജന്മവുമില്ല പരജന്മം, അതുകൊണ്ടാണ് അദ്വൈതം പിന്നെ അത് വിടുന്നത്, അതീ നിൽക്കാത്ത. അങ്ങനെ ഒരു പൂർവ്വജന്മവുമില്ല പരജന്മവുമില്ലെങ്കിൽ പിന്നെ ശരീരം നശിച്ചാലും നശിക്കാത്ത എന്ന് പറയുന്ന ആത്മാവിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പൂർവ്വജന്മ പരജന്മങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് പറയുന്നത് എന്താണ്, എന്തിനു ഭൂതം ഭാവി എന്ന് പറയുന്ന കാലം പോലും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ പൂർവ്വജന്മയത് പരജന്മയത്. അങ്ങനെ ആണ് അദ്വൈതത്തിന്റെ അവസാനം പറയുന്നത്. അത് കാലദേശങ്ങളെ ആശ്രയിച്ചിട്ട് അദ്വൈത തത്വത്തെ പറയുകയല്ല ചെയ്യുന്നു, അതിനൊക്കെ നിഷേധിച്ചിട്ടാണ് ഈ പറയുന്നത്. പറയുന്ന പോലും അതൊക്കെ ഒരു വ്യാവഹാരിക യുക്തിയായിട്ടേ പറയുന്നു. അങ്ങനെ പൂർവ്വജന്മം അദ്വൈതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്താണോ, അങ്ങനെ ഒരു പൂർവ്വജന്മം പരജന്മയേ ഇല്ല എന്നുള്ളതാണ്. ഈ ജന്മവും ഇല്ലെന്ന് തന്നെ പറയാം, അത് ശരി തന്നെയാണ്. ഇല്ല, ഈ ജന്മവും ഇല്ല പൂർവ്വജന്മവും ഇല്ല പരജന്മവും ഇല്ല എന്ന് തന്നെ പറയുന്നു. എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അനുഭവമായി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വർത്തമാന അനുഭവം അതിനെ വെച്ചുകൊണ്ട് ഇവിടെ പറയുന്നതും ചിന്തിക്കുന്നതുമെല്ലാം അതിനെ ആശ്രയിച്ചിട്ടാണ്, അല്ലാതെ ഭൂതഭാവി അനുഭവങ്ങൾ വെച്ചുകൊണ്ടല്ലെന്നാ പറയുന്നു. വർത്തമാന അനുഭവത്തെ വെച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്, അതിനെ വിചാരം ചെയ്തിട്ടാ പറയുന്നു. ഭൂതഭാവി ജന്മങ്ങളില്ല എന്ന് തന്നെ പറയുന്നു. ഈ ജന്മത്തെ പോലും ഇല്ല എന്നാ പറയുന്നു. അങ്ങനെ പൂർവ്വജന്മത്തിൽ നിന്ന് പിന്നെ ഈ ഒരു ജന്മം സംഭവിക്കുക, ഇത് കഴിഞ്ഞ് ഇനി വേറെ ജന്മം സംഭവിക്കുക, അങ്ങനെ ഒരു പ്രക്രിയയെ ഇല്ലെന്നല്ലേ പറയുന്നു. അതല്ലേ തത്വം. അപ്പോൾ പരമാർത്ഥം അതാണ്, അതാ പറയുന്നു. പിന്നെ ഈ പറയുന്ന പോലെ വ്യാവഹാരികമായ ചിന്ത വരുമ്പോൾ എന്ന് വെച്ചാൽ ആ പരമാർത്ഥ തത്വത്തിൽ നിന്ന് അതിനോട് വിട്ടുവീഴ്ച ചെയ്ത് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു, വ്യാവഹാരികമായി ഇങ്ങനെയെല്ലാം പറയുന്നു. അത് ഒരു കൽപ്പന എന്ന് ആണ് പറയുന്നത്. അദ്വൈതത്തിന്റെ നിലയിൽ, അദ്വൈതത്തിന്റെ നിലയിൽ പറയുമ്പോൾ വർത്തമാന അനുഭവത്തിൽ എന്താണ്, അത് സത്യമല്ല പക്ഷെ കൽപ്പന അല്ലെങ്കിൽ പ്രതീതി അംഗീകരിക്കുന്നു, വ്യത്യാസമുണ്ട്. സത്യമല്ലെങ്കിലും പ്രതീതി അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെ പ്രാതീതിക സത്ത എന്ന് പറയും. അപ്പോൾ പ്രതീതി അംഗീകരിക്കുമ്പോൾ ആ പ്രാതീതിക സത്ത പൂർവ്വ പരജന്മങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രതീതി ഇല്ലാത്തിടത്തോളം കാലം അങ്ങനെ ഒരു പ്രാതീതിക സത്തയെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ്, വർത്തമാന ജന്മമില്ല അതുകൊണ്ട് ഭൂതവും ഭാവിയില്ല എന്ന് പറയുന്നത് വേറെ, അത് തത്വം. ഇവിടെ അതല്ല ചർച്ച പറയുന്നത്. വർത്തമാനത്ത് തന്നെ ഒരു പ്രാതീതിക സത്തയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭൂതഭാവികൾക്ക് ഇതുപോലെ ഒരു പ്രാതീതിക സത്ത, പ്രതീതിയിൽ അനുഭവപ്പെടുന്ന ഒരു സത്ത ഉണ്ടാകുമോ? അത് പ്രാതിഭാസ്യമായിക്കൊള്ളട്ടെ, അതിനും പ്രമാണമില്ലെന്നാണ് ശ്രുതി അല്ലാതെ. അതിനും അനുഭവമില്ല, കാരണം പ്രതീതി ഉള്ളിടത്ത് നമുക്ക് വർത്തമാനം ജന്മം എന്നെല്ലാം പറയാൻ കഴിയുന്നു. അങ്ങനെ ഒരു പ്രതീതി എന്ന് പറയുന്നത് മനുഷ്യനില്ല. പിന്നെ എന്താണ്? അതിനെക്കുറിച്ച് വിശ്വാസം മാത്രം. അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകുന്നില്ല. അത് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കൂടുതൽ യുക്തി ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിനാണ്. എന്തൊക്കെ യുക്തികൾ പറഞ്ഞാൽ അത് മറ്റു തരത്തിന് സമർത്ഥിക്കാം. ആ വിഷയമാണ് പറയുന്നത്. അല്ലാതെ ബ്രഹ്മത്തെ തത്വമായി സ്വീകരിച്ച് അതിൽ കാലദേശങ്ങളുണ്ടോ ജന്മങ്ങളുണ്ടോ എന്നുള്ള കാര്യമല്ല, അത് മറ്റൊരു വിഷയമാണ്. അതിലില്ല, അത് ത്രൈകാലിക നിഷേധം സംഭവിക്കുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്ന അതല്ല. എങ്ങനെയാണോ വർത്തമാനത്തെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ ഭാവിയെയും ഭൂതത്തെയും സ്വീകരിക്കാമോ എന്നുള്ളതാണ്. സത്യമാകട്ടെ അസത്യമാകട്ടെ ഏതരത്തിലായാലും അത് സ്വീകരിക്കുന്നതിന് പ്രമാണമില്ലെന്നാണ് പറയുന്നത്, ശ്രുതി അല്ലാതെ. വിഷയം രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു, അസ്തിത്വലബ്ധവ ഇത്യാദി ശരീർ വൈർഥ്യപ്രസംഗ. അപ്പൊ ശ്രുതി വ്യർത്ഥമാകും, അതുകൊണ്ട് ആത്മാസത് ആണെന്ന് സ്വീകരിക്കണമെന്നാണ്. അല്ല, ആത്മാസത്ത് എന്ന് പറയുന്ന അനുഭവമാണ്, അബാധിതമായ അനുഭവമാണ്, അതുകൊണ്ട് ആത്മാസത്വം സ്വീകരിച്ചൂടെ, അതും പറയും. അതും ഭാഷകാരൻ തന്നെ പറയും. പക്ഷെ ശ്രുതിക്ക് ഒരു പ്രാമാണ്യം കൽപ്പിക്കുക, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്താണ് ആത്മാ തന്റെ സ്വരൂപം അത് ബോധാത്മകമാണോ സത്താത്മകമാണോ എന്നുള്ളതാണ്. അപ്പോൾ അത് സത്താത്മകമാണ് എന്നുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നു. എന്താ തന്റെ അനുഭവമില്ലേ, ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രുതി വരെ എന്തിനു പോകണം? അത് തന്റെ അനുഭവം മാത്രമല്ല, അതിനെക്കുറിച്ച് വിചാരം ചെയ്ത് എല്ലാവരുടെയും നിശ്ചയം അത് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റൊരാളുടെ അനുഭവത്തെ എടുത്ത് കാണിക്കുന്നു. കാരണം ഒരനുഭവം എന്ന് പറയുന്നത് അനുഭവം സർവജീവസാധാരണമായിരിക്കുകയും അത് അബാധിതമായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് സത്യമെന്ന് കരുതാം. കാരണം രണ്ടുപേർക്ക് ഒരേ അനുഭവമുണ്ട്. ഒരാളിൽ അത് ബാധിതമാണ്, വേറൊരാളിൽ അത് അബാധിതമാണെങ്കിൽ സത്യം സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് സ്വീകരിക്കാൻ പറ്റത്തില്ല, കാരണം ഒരാളത് സത്യമായി, പക്ഷെ വേറൊരാളത് ബാധിതമായി. എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല? കാരണം പ്രമാ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. കാരണം എല്ലാവരിലും പ്രമാ എന്ന് പറയുന്നത് പ്രമാണജന്യമാണ്. പ്രമാണപ്രവൃത്തി എല്ലാവരിലും ഒരുപോലെയാണ്. അപ്പോൾ ഒരാൾക്കത് പ്രമേയമാണ്, വേറൊരാൾക്കൊരു അത് ബാധിതമായി എന്ന് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചും പരസ്പരം ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരാൾ പറയും ഇതെന്റെ അനുഭവമാണ്, വേറൊരാൾ പറയും അല്ല അത് അസംബന്ധമാണ്. പിന്നെ എങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും? എന്റെ പ്രമേയമാണ്. അപ്പോൾ പൊതുവെ ഇത്തരം ചർച്ചകൾ എല്ലാം പോകുന്നത് സാമാന്യമായ പ്രമാണങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ സാമാന്യമായ പ്രമാണങ്ങൾ എല്ലാ ജീവന്മാരിലും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന അനുഭവം ഒരുപോലെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൻ്റെ മുമ്പിൽ രക്തവർണ്ണമിരിക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ രക്തവർണ്ണമായി കാണും. അതുകൊണ്ട് പറയുന്നത് രക്തപ്രമയാണ്. ഒരാൾക്ക് രക്തപ്രമേയം വേറൊരാൾക്ക് അതിൽ പീതപ്രമേയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ തകരാറുണ്ട്. പീതശങ്ക പറയുന്നു. എല്ലാവർക്കും ശേതശങ്ക എന്നുള്ള അനുഭവമാണ്. ഒരാൾക്ക് പീതശങ്ക എന്ന അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റത്തില്ല, അയാൾക്ക് തകരാറ് വന്നിരിക്കുകയാണ്. അപ്പോൾ കർമ്മ പ്രമാണജന്യമായിരിക്കണം. എവിടെയൊക്കെ പ്രമാണപ്രവൃത്തിയുണ്ടോ അവിടെയെല്ലാം പ്രമ അബാധിതവുമായിരിക്കും. അങ്ങനെ അതിനെ പ്രമേയമായി സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് അനുഭവമുണ്ട് എന്നതുകൊണ്ട് മാത്രമായില്ല ആ അനുഭവം മറ്റൊരിടത്ത് ബാധ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതുകൊണ്ടാണ് എത്രയോ ജീവന്മാരുടെ അനുഭവമായിരുന്നു ആദിത്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നുള്ള അനുഭവമായിരുന്നു, അബാധിതമായ അനുഭവമായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി അത് ഒരു ഭ്രാന്തിയാണ്. നിശ്ചലമായ ഒന്നിൽ ചലനത്തെ ആരോപിക്കുന്നുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അബാധിതമായിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അസ്തിത്വം എന്ന് പറയുന്നതിന് അത് ഓരോ ജീവന്റെയും സ്വാനുഭവമാണ്, തന്നെക്കുറിച്ചുള്ള അനുഭവമാണ്, അതിന് ബാധ സംഭവിക്കുന്നില്ല ഓരിടത്ത്. ഈ ശരീരനാശത്തിന് ശേഷവും ശരീരനാശത്തെക്കുറിച്ച് ചിന്തിച്ചാലും ഉറക്കം വരത്തില്ല. എനിക്ക് അസ്തിത്വം ഉണ്ട് എന്നുള്ളതിന് വർത്തമാന അനുഭവം, അതിനെക്കുറിച്ച് അറിയാൻ പറ്റാത്ത കാര്യത്തിൽ പിന്നെ അസ്തിത്വം അസ്തിത്വ ചിന്ത എങ്ങനെ വരും? അങ്ങനെയല്ലേ സ്വാമി ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത്? അങ്ങനെയല്ലേ സ്വാമി ഇവിടെ ബോധിപ്പിക്കുന്നത്? അങ്ങനെയാണ് ബോധിച്ചിരിക്കുന്നതെങ്കിൽ അത് വിട്ടയ്ക്കുക. ഭാവി മരണശേഷം മരണജന്മമുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് അജ്ഞേയമാണ്. അജ്ഞേയമായൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അവിടെ ബ്രഹ്മത്തെക്കുറിച്ചോ തന്നെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ വിശ്വാസം എന്നുള്ളതൊന്നുമല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ജാഗ്രതയിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അല്ലാതെ സുഷുപ്തിയിലോ സ്വപ്നത്തിലോ പോലും ചിന്തിക്കാൻ വയ്യ. പിന്നെയാണോ മരണശേഷമുള്ള കാര്യം? അതെല്ലാം ജാഗ്രതയിലെ യുക്തികളും ജാഗ്രത അനുഭവം കൊണ്ട് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. പ്രമാത്മകമായ അനുഭവം ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിശ്വാസത്തിന്റെ വിഷയങ്ങളാണ്. വിശ്വസിക്കാം, അത് അജ്ഞേയമാണ്, എന്നും അജ്ഞേയമായിരിക്കും. പിന്നെ എന്ത് ചെയ്യാം? പ്രമാത്മകമായ ഞാനും ഉണ്ടാകത്തില്ല. ഉണ്ടാകുന്നതിന് പ്രത്യക്ഷ അനുമാനം ഉപമാനം ഒന്നുമില്ല. ശ്രുതി എന്ന് പറയുന്നത് മനുഷ്യന്റെ അനുഭവമാണ്. ആ അനുഭവം എന്ന് പറയുന്നത് ആകണമെങ്കിൽ അത് അബാധിതമായിരിക്കും. എന്നാലും അതിനെ പ്രമേയമായി സ്വീകരിക്കാൻ പറ്റും. ശ്രുതി പറഞ്ഞിരിക്കുകയാണ്, ശ്രുതി ശതേനാവി ഘടം പടയിതും നൈശതേ എന്നെല്ലാം ഭാഷ്യകാരനും വ്യാഖ്യാതാക്കളെല്ലാം പറയും. നൂറ് ശ്രുതികൾ വന്നു പറഞ്ഞാലും ഘടം പടമാകത്തില്ല. അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതെന്താ പറയുന്നത്? ജാഗ്രത അനുഭവത്തെക്കുറിച്ച് പറയണം. നമ്മളതിനെ അങ്ങനെയാ അറിയുന്നത്, അതിനെ ശ്രുതിക്ക് മാറ്റാൻ പറ്റത്തില്ല. ശ്രുതി പറഞ്ഞാൽ കൂടിയും ഘടം പടമാകത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രത്യക്ഷമായ ഒരനുഭവമാണത്. അതിനെ മാറ്റാൻ ശ്രുതിക്ക് സാധ്യമല്ല. അനുഭവത്തെ നിഷേധിക്കുന്നില്ല ശ്രുതി, പിന്നെ അംഗീകരിക്കുന്നു. എന്നാൽ അവിടെ വിചാരം ചെയ്ത് ബോധിക്കുന്ന കാര്യങ്ങളുണ്ട്, പ്രമാത്മകമായ കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ ആ പ്രമ പല നമ്മുടെ മുൻ അനുഭവങ്ങളെയും അസത്യമാണെന്ന് ബോധിപ്പിക്കും. സത്യമാണെന്നുള്ളതാണ് സൂര്യന്റെ ഉദാഹരണം പറഞ്ഞത്. അത് വളരെ പേര് അത് ശരിയാണെന്ന് ധരിച്ചിരുന്നു. സൂര്യൻ ആദിത്യൻ കറങ്ങുന്നു സഞ്ചരിക്കുന്നു എന്നൊക്കെ ശ്രുതിയിലുണ്ട്. അതുകൊണ്ട് അത് ശരിയാകും? അതൊന്നും ശരിയാകത്തില്ല. അതെല്ലാം പറയുന്നുണ്ട്. മരണത്തെക്കുറിച്ച് ദീർഘദൃഷ്ടി എന്നുള്ള പല കാര്യങ്ങളും പറയുന്നു. അതിനെല്ലാം കൂടെ ചേർത്തായി പറയുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യത്തെ അല്ല, അത് അജ്ഞേയമാണ് എന്ന് പറയുന്നു. മരണത്തെക്കുറിച്ച് ഒരു കാര്യമല്ല, പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവിടെ ഇനി നാനാധികം മുഴുവൻ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാം നിങ്ങൾ കേട്ടിരിക്കേണ്ടി വരും. അല്ലാതെ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മരണത്തിന് ശേഷം പോകുന്ന വഴികൾ അവിടെ ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു, ഇതൊക്കെ എവിടുന്ന് മനസ്സിലാക്കി? ശ്രുതി. ഭാഷകാലം ചെയ്യുന്ന വഴി കറക്റ്റ് ചെയ്യണം. ഒരിടത്ത് ഒരു വഴി പറഞ്ഞ്, വേറിടത്ത് വേറൊരു വഴി പറഞ്ഞ്, ഇതിന് ശരിയായ വഴി ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്നു. നിശ്ചയിക്കുന്നു. അറിയാൻ വയ്യാത്ത കാര്യം അറിയാൻ വയ്യാന്ന് തന്നെ പറയുക. പിന്നെ ഒരാൾ പറയുകയാണ്, എനിക്കറിയാം മരണശേഷം എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞായിക്കോട്ടെ. ആ വ്യക്തിയുടെ അനുഭവം അത് ആ വ്യക്തിയെ സംബന്ധിച്ച് മാത്രം അത് പരമാത്മകമായിരിക്കുന്നു. അപ്പോ ബാക്കി മുഴുവൻ ആൾക്കാരെ സംബന്ധിച്ചും അത് അജ്ഞേയമായിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ചയ്ക്ക് യാതൊരു സ്ഥാനമില്ല. ഈ പറയുന്നു ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു, ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാം ബ്രഹ്മം വേറെ ആർക്കും അറിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചർച്ചയുടെ ആവശ്യമില്ല. അത് വേറെ ആളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം വേറെ ആൾക്ക് അറിയാത്ത കാര്യം എന്തിനു ബോധിപ്പിക്കണം? ഒരാൾ പറയുകയാണ് എനിക്ക് ഭാവി ജന്മത്തെക്കുറിച്ച് അറിയാം, അറിഞ്ഞു എന്തിനാ എന്നോട് പറയുന്നു? പറഞ്ഞാലും എനിക്കത് ബോധിക്കാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ചത് അജ്ഞേയം തന്നെയാണ്. അല്ല, എനിക്കറിയാം എന്ന് നീ വിശ്വസിക്കുക എന്നാണെങ്കിൽ എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിക്കും, അല്ലെങ്കിൽ വിശ്വസിക്കത്തില്ല. അതെന്റെ ഇഷ്ടമാണ്, എന്റെ ബോധമല്ല. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ ഒരാൾക്ക് നിർബന്ധമാണ് അങ്ങനെ വിശ്വസിച്ചിട്ട് എന്നുള്ളത്. ആയിക്കോട്ടെ, അങ്ങനെ വിശ്വാസം പറഞ്ഞില്ലേ, വിശ്വാസത്തിൽ നമുക്ക് കൈകടത്താൻ പറ്റത്തില്ല. ഇവിടെ അതല്ല, പ്രമാണജന്യമായ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വോട്ടിനിട്ട് തീരുമാനിക്കുന്ന കാര്യമല്ല, അങ്ങനെയുള്ള ഒരു വിഷയമല്ല തത്വചിന്ത എന്ന് പറയുന്നത്. ഭൂരിപക്ഷം സ്വീകരിച്ചെന്നോ അല്ലെങ്കിൽ മറ്റേ ആൾ സ്വീകരിച്ചെന്നോ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റിയ കാര്യമില്ല. അവനവന്റെ അനുഭവത്തിനും യുക്തിക്കും നിരക്കുന്നത് സ്വീകരിക്കാൻ പറ്റും. ബാക്കിയുള്ള സർവം വിശ്വാസത്തിന്റെ തലത്തിലാണ്. അത് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാതിരിക്കാം, അതിന് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ഉണ്ട് പൂർവജന്മം പരജന്മം എന്ന് പറയുന്നതെല്ലാം ആവശ്യമായി വരുന്നത് ധർമാധർമ്മങ്ങൾ പുണ്യപാപങ്ങൾ ഇവയൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അവിടെ അതൊക്കെ ആവശ്യമുണ്ട്. പിന്നെ അതിന് വലിയ പ്രചാരം കിട്ടിയത് ലോകത്തെ എല്ലാ സ്ഥലത്തും, ഏത് മതത്തിലായാലും ശരി, ഏത് വിശ്വാസത്തിലായാലും ശരി, അത് പൗരോഹിത്യത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് വെച്ചത്. എന്നുവെച്ചാൽ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടി. നല്ല കാര്യങ്ങളുണ്ടെങ്കിലും കൂടുതലും അത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോകം അത് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ന് വരെ. മനുഷ്യന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതാ കാണുന്നു, അതുപയോഗിച്ച് ബുദ്ധിയുള്ള മനുഷ്യര് ബുദ്ധിയില്ലാത്തവരെ അടിമകളാക്കി. ലോക ചരിത്രത്തിൽ കാണുന്ന അതാണ്. പിന്നെ അതുകൊണ്ട് പറഞ്ഞല്ലോ, മനുഷ്യന് ധാർമ്മിക ചിന്ത ഉണ്ടാക്കാനും അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിംസ നടന്നിട്ടുള്ളതും അതിന്റെ പേരിലാണ്. ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ, പഴയ കാര്യം കോട്ടെ, ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ഹിംസ നടക്കുന്നത് പരലോകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഹിംസ നടത്തുന്നത് ഏറ്റവും കൂടുതൽ. അപ്പൊ അത് ഏറ്റവും അപകടം പിടിച്ചതുമാണ്. പിന്നെ അതിനെ അനുകൂലിക്കുന്നവരും പറയും അത് മനുഷ്യനെ ഒരുപാട് നന്നാക്കിയത്, മനുഷ്യൻ നന്നായിട്ടുണ്ടോ എന്നുള്ളതും ചിന്തിക്കേണ്ടി വരും. കാരണം ഇവിടെ ഉള്ള പുരാണങ്ങളും ഒക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ വരാൻ പോകുന്നതാണ് കലികാലം, കഴിഞ്ഞതല്ല. ഇപ്പോൾ മനുഷ്യൻ നന്നാവുന്നോ നശിക്കുന്നു? സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. കഴിഞ്ഞതാണോ കലികാലോ അതേ വരാൻ പോകുന്നതാണോ? അപ്പൊ ഈ പുണ്യപാപങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടും മനുഷ്യൻ കൂടുതൽ നശിക്കുമെന്നാ പറയുന്നത്. അപ്പൊ ഇത് മനുഷ്യനെ നന്നാക്കി എന്ന് പറയുന്നതിന് എന്താ? കാരണം കലികാലമാണ് ഏറ്റവും ഭയങ്കരമായി സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ പറയണം ഇത്രയും ഉപദേശങ്ങളും അത് ഇതൊക്കെ ഉണ്ടായി അതുകൊണ്ട് മനുഷ്യൻ ക്രമേണ ക്രമേണ നന്നായി നന്നായി നന്നായി എല്ലാം ശരിയാവും. ഇതങ്ങനെയല്ല പറയുന്നു, മുമ്പെല്ലാം ശരിയായിരുന്നു, ഇത് ക്രമേണ ക്രമേണ നശിച്ച് നശിച്ച് അതാണ് പൂർണ്ണമായും നശിക്കുന്നു. അപ്പം പിന്നെ ഇതുകൊണ്ട് എന്താ ഉപയോഗം ഈ പറയുന്നത് കൊണ്ട്? അപ്പം മനുഷ്യനോരോ സമയത്തും തൽക്കാലത്തെ കാര്യങ്ങൾ കാണുക, അതാണ് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അത് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഉപദേശിച്ചുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നുള്ളതാണ്. ഉപദേശിച്ചുകൊണ്ട് ചെന്നെത്തിച്ചേരുന്ന ഇവിടെ കലികാലത്തിലാണ്. പിന്നെ എല്ലാം നശിച്ചതിന് ശേഷം വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. അപ്പൊ ഉപദേശങ്ങളും ഇല്ല, ഉപദേശിക്കാനും ആരുമില്ല. ഇതിന്റെയൊക്കെ ഫലമെന്ന് പറയുന്ന അവസാനം ചെന്ന് എത്തുന്ന ഇവിടെ സർവനാശത്തിലെന്നാണ് പറഞ്ഞിരിക്കുന്നു. അപ്പം പിന്നെ അതിനുശേഷം അപ്പൊ ഉപദേശം ഇല്ലല്ലോ, പിന്നെ വീണ്ടും സ്റ്റാർട്ടിംഗ് ആണ്, റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. തമാശയുള്ളവരാണെങ്കിൽ ആലോചിച്ച്. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ